49 ദശകം. ഭവൽപ്രഭാവാന്ധതയാർന്നു ഗോപർ മരം മറിഞ്ഞെന്നതു ഗോകുലത്തിൽ, വിപത്തുവേറെയുമെഴുന്നതോർക്കെ പോകാനുറച്ചാർ ഇടമൊന്നു വേറെ. നിന്നുള്ളറിഞ്ഞിട്ട് ഉപനന്ദനെന്ന ഗോപപ്രധാനൻ പരിചോട് ചൊന്നാൻ, വിളങ്ങിടുന്നു വനമൊന്നു രമ്യം വൃന്ദാവനം പശ്ചിമദിക്കിലേവും, ബൃഹദ്വനം വിട്ടുടനെ ഗമിച്ചാർ നന്ദൻ തുടങ്ങിയിടിന ഗോപരെല്ലാം. ബലൻ യശോദായുധനാം ഭവാന്റെ വണ്ടിക്ക് പിമ്പ് അങ്ങനെ വൈക്കളോടും, വണ്ടിക്കിഴും മന്ത്രരവും പശുക്കളുണ്ടാക്കിടുന്നോരു കുളമ്പുനാദം. ഇവയ്ക്കിടയ്ക്കങ്ങുമൊഴിഞ്ഞുവാക്കാം തേനാലറിഞ്ഞില്ല വധുക്കൾ ദൂരം. വൃന്ദാവനം കണ്ട അഖിലേശ നിന്നിൽ സന്തോഷമേറി സുമപുഷ്ടിയേറും. കുന്താതിവൃക്ഷങ്ങൾ നിറഞ്ഞും ഇന്ദ്രനീലാഭമായി പുല്ലുപരത്തുയർന്നും, ഗോപാലർ പുത്തൻ സദനങ്ങൾ വൃന്ദാവനത്തിൽ നിർമ്മിച്ച് സുഖിച്ചിരിക്കെ പൈതങ്ങളൊത്തങ്ങു നടന്നു കണ്ടു കാന്താര സൗന്ദര്യ സമൃദ്ധി. താങ്കൾ പാഞ്ഞും വളഞ്ഞും ശുഭതീർത്ഥമായും ഹംസാരവത്താൽ കളിവാക്കുരച്ചും ചന്താർ മുഖത്താൽ ചിരിതൂകി നിൽക്കും കാളി ഇന്ത്യയെ കണ്ടു ഭവാൻ രസിച്ചു. പാടുന്നതായും മയിൽ തൻ്റെ കേകരത്നങ്ങളാലേറെ നിറങ്ങൾ ചേർന്നും, ഉയർന്ന് ബ്രഹ്മാവമരുന്ന ലോകം തൊടുന്ന ഗോവർദ്ധനമങ്ങു കണ്ടു. എങ്ങെങ്ങു നീ ഗോകുലപാലരത്തു നടന്നിതാ വൻ വിപിനാന്തരത്തിൽ, അങ്ങങ്ങു കാണായി അനുരാഗതുല്യ കാളീന്ദിയാറ്റിൻകുടിലപ്രവാകം. ഇമ്മറ്റെഴുങ്കാനന ഭൂവിലങ്ങു പശുക്കളെ പോറ്റി നടന്നിതല്ലോ. ഹേ രാമനും ഗോപുരമൊത്തു പിന്നവാതാലേശ കളകന്റെ രോഗം.